ചകാരാന്തമായ പ്രാങ് ശബ്ദം പ്രപൂർവത്തിലുള്ള അഞ്ചു ഉകാരം ഇത്താണ്, നകാരം ഉപധിയിലാണ്. അതിന് ഞകാരം വന്നെങ്ങനെ എങ്ങനെ ചുത്വം വന്നാലോ നകാരം ഇരിക്കുന്നു, പരത്തിൽ ചായിരിക്കുന്നു. ശുത്വം വന്നൂടി സ്തോശ്ചുനാശ്ചു വന്നൂടി അഭിനയ ദൂരം സ്തുത്വം എന്തുകൊണ്ട് ഒന്നുകൂടെ അപ്പൊ പൂർവ്വ ഏത് നകാരത്തിന് ഞകാരം വന്ന് അഞ്ച്, ഇവിടെ പ്രാപൂർവത്തിൽ ഇവിടെ പ്രാ അഞ്ചിന് ഏത് സൂത്രമാണ് പ്രത്യയത്തെ വിധിക്കുന്നത്? പ്രാ അഞ്ചിന് പരത്തിൽ പ്രത്യയത്തെ വിധിക്കുന്ന സൂത്രം ഏതാണ്? എന്താ വിധിക്കുന്നത്? ഖിൻ വന്നു കഴിഞ്ഞാൽ നകാരയുത്തായി പോകുന്നു. അങ്ങനെ എങ്ങനെയാ സൂത്രം? ഏത് നകാരം ലഭിക്കുന്ന എങ്ങനെ? നകാരം എങ്ങനെയാ ഇത്താവുന്നു? നകാരം എങ്ങനെ ഇത്താവുന്ന ചോദിച്ചു. ഖിൻ ഹലന്ത്യം ഹലന്ത്യം വിസഞ്ജോ നിരൂപിച്ചു. കകാരമോ എന്താണ് എന്റെ പ്രതി? ഇത്തായി അതിലോപിച്ചു. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? അതങ്ങനെ പോവും. പിന്നെ ശേഷിക്കുന്ന ഏത്? അതങ്ങനെ പോവും, എല്ലാം പോവും. ഉഷ്ണി അഞ്ചു വിജി കുറിഞ്ചാഞ്ച, അതിന്റെ വൃത്തിയിൽ എന്താ എഴുതിയിരുന്നത്? സുപ്യുപതേ ആ യുജി കുറിഞ്ചോഹോ കേവലയോഹോ കുറിഞ്ചേർ നലോപ അഭാവസ്ഥ നിവാത്യത. അപ്പൊ ഇവിടെ ഏഭ്യക്കിൻസുപ്പുപകത എന്ന് പറഞ്ഞവിടെ അവിടെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നെല്ലാം സുപ്പുപകതമായിരിക്കുമ്പോഴാണ്. അപ്പൊ ഇവിടെ പ്രാ ഉണ്ട്, സുബന്ധമാണ് പ്രാ. അത് എങ്ങനെ സുബന്ധമാവുന്ന ഇനി നമ്മൾ പഠിക്കും. അതുപോലെയായിരിക്കുമ്പോൾ എന്തുവരുന്നു? ഇപ്പൊ പദം എന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന പദം, അതിനും സൂത്രമുണ്ട്, അതും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോ കിബു വന്നു, പ്രാതിസഞ്ജവരനെ സൂത്രം, കൃദ്ധതിത സമാസസ്ച കിൻ വരുമ്പം അത് കൃതന്തമാകും. കൃസഞ്ജ വിരിക്കുന്ന സൂത്രമാണ് കൃത്തതിങ്, കൃതന്തമായി. അപ്പോ കൃത സമാസ പ്രാതിസഞ്ജ വന്നു, സ്വാദികൾ വന്നു, പ്രഥമ ഏകവചനമായിട്ട് സു വരുന്നു. ഇവിടെ അഞ്ചിലെ നകാരം ലോപിക്കുന്നതാണ് ഏത്? അനേതാം അല്ല ഉപധായ മീതി. ഇത് ഹലന്തമാണ്. ഇതിത്തല്ല, ഇതിത്തെന്ന് പറഞ്ഞാൽ എന്താ? അംഗാരമിത്താണ്, അല്ല. ഇവിടെ എന്താണ് ഇത്തായത്? ഉപകാരം. അങ്കാനം അംഗാധികാരമാണ്. ആറാം അദ്ദേഹത്തിൽ നാലാം പദം അംഗാധികാരമാണ്. ഉപധായ നശലോക ഉപധ സഞ്ജീവിക്കുന്ന സൂത്രമാണ്. ഹലോ, ഇത്യാസപൂർവ ഉപധ നസ്യ ലോഭ ലോഭസഞ്ജീവിക്കുന്ന സൂത്രം തസ്യ, അതാണ് ആ ലോഭസഞ്ജീവിക്കുന്ന സൂത്രം. അദർശനം ലോഭ, ഇതാണ് എന്റെ വൃത്തി. പ്രസക്തസ്യാദർശനം ലോഭസഞ്ജീവിക്കുന്ന ഹലന്താനാം അനുചിതാം അങ്കാനാം ഉപധായ നസ്യ. ഉപധായ നസ്യ എന്നിടത്ത് എന്ത് സന്ധ്യ വന്നത്? ഹസിച്ച വന്നിട്ടുണ്ടോ അവിടെ? ഉദായ നസ്യ എന്ന് ഭൂപകോപൂർവസ്യ എങ്ങനെ ഇരുന്നപ്പോഴാ അത് വന്നത്? അതിന് മുമ്പേ അത് വന്നു. ലോകം വരുന്നതിന് മുമ്പ് രൂപം എങ്ങനെയായിരുന്നത്? എന്നിരുന്നപ്പോഴോ ലോകം വരുമോ? ലോകം വന്നു എന്ന് പറഞ്ഞു. ലോകം വന്ന സൂത്രപ്രകാരം ഹരി സർവേഷാം. ഇപ്പൊ ലോകം വരുന്നപ്പോ രൂപം എങ്ങനെയായിരുന്നു? ഉദായ നസ്യ എന്നിടത്ത് ലോകം വരുമ്പോ രൂപം എങ്ങനെയായിരുന്നു? ഉദായ ഉദായ സുഖനിരുന്നപ്പോ ലോകം വരുമോ? പിന്നെ യകാരം വരുന്നു. യകാരം വന്നപ്പോ ലോകം വന്നു. ഏ സൂത്രപ്രകാരം? ഹരി സർവേഷാം. അപ്പൊ യകാരം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഉദായഹ എന്നിരുന്നു. രേഭം ഏ സൂത്രപ്രകാരം? സസജുഷോ ഒരു രേഭം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഉദയാസ്. അതിന് രേഭം വന്നു. ഏ സൂത്രപ്രകാരം? രേഭത്തിന് എന്ത് ആവേശം വന്നു? യകാരം. ഏ സൂത്രപ്രകാരം? ഉപപൂർവശയോ ആശി. ആ യകാരത്തിന് ലോകം വന്നു. അങ്ങനെ ഹരി സർവേഷാം. ഉപപൂർവശയോ അശി എന്ന് പറയുന്നതിന്റെ വൃത്തി എന്താണ്? ആ ഒരു ആദേശ ശി അതിനു മുമ്പ് കുറച്ചുകൂടി ഉണ്ട്. എന്താണ് വൃത്തിയില്? അത്രേ ഉള്ളൂ. അതിനു മുമ്പൊന്നും എഴുതിയിട്ടില്ലേ? ഭോ ഭഗോ ഭഗോ ഇതി സന്താ നിപാത എന്നൊന്നും എഴുതിയിട്ടില്ലേ? ഉണ്ടാ? ആ, അപ്പോ ലോഭ കിതി എന്നിടത്തെ സൂത്രം വന്നു. സന്ധി ഏതാ വന്നത്? ഏത് സൂത്രം വന്നു? ആ, പ്രകാരം എന്തു വന്നു? വിസർഗ. വിസർഗം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? വിസർഗം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? വിസർഗം കുപ്പോഹോ കപ്പോച്ച എന്താണ് അതിന്റെ വൃത്തി? വിസർഗസ്യ ഏതോ സഹ വിസർഗ. അപ്പൊ അതിന് മുമ്പും വിസർഗം തന്നെയായിരുന്നു. ആ വിസർഗ സൂത്രപ്രകാരം ഒന്ന് ഹരവസാനയോ വിസർജനീയോ. ആ വിസർഗത്തിന് മുമ്പ് എന്തായിരുന്നു? സൂത്രപ്രകാരം ശേഷു. അതിന് മുമ്പ് എന്തായിരുന്നു? അതെവിടുന്ന് വന്നു? സൂല. ഏതാ അതിന് മുമ്പുള്ള സകാരം? ഏതസ്? ഇത് ഷഷ്ടിയാണോ? ലോപഹ എന്ന് പറയുന്നത് ഷഷ്ടിയാണോ? പ്രാതിപതി തന്നെ സുഖമുണ്ടാ. ഇപ്പൊ ഏതാ പ്രാതിപതികം? ഏത് പ്രത്യയം? ഏത് പ്രഥമ വ്യക്തിയിലായത്? സൂലസ ലോപഹ കിതി. സൂവിന് പ്രഥമ വിധിക്കുന്ന ഏത് സൂത്രമാണ്? സൂവിന് പ്രഥമ വിധിക്കുന്ന സംജ്ഞ വിധിക്കുന്ന സൂത്രം ഏത്? സൂത്രമില്ല. പിന്നെ എവിടെ നിന്ന് വന്നു പ്രഥമ സംജ്ഞ? പരമ്പരയിലൂടെ വന്നു. സൂത്രമില്ല. കിത്തിങ്ങിത്തി നഗാരം ലോപിച്ചു കഴിഞ്ഞു. പ്രാ ചില നഗാരം ലോപിച്ചു. പ്രാ ചെന്നിരിക്കുമ്പോ നും വിധിക്കുന്ന ഏ സൂത്രം? ഉഗിതജാം സർവനാമസ്ഥാനെ അഥാതുഹോ. അപ്പോ ഇവിടെ അഞ്ച് പറയുന്നു. അഥാതോ രുഹിതോ ധാതു ആയിരിക്കാൻ പാടില്ല, ഉക്കിത്തു ആയിരിക്കണം. അതിനൊന്നും ഇരിക്കണം. അപ്പൊ ഇവിടെ ഒന്നും വരുമോ? ആ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് എന്തു പറഞ്ഞു? നഗാരം ലോപിച്ച അഞ്ച് ധാതുവിനൊന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നും വരും. നും വന്നു കഴിഞ്ഞാൽ മകാരം മിത്താവും. ഏ സൂത്രം വരുന്നവിടെ മിതച്ചു അന്ത്യാത്മര പ്രകാരം അന്ത്യമായ അച്ഛന്റെ പരത്തിൽ വരുന്നു. എന്തു വരുന്നു? അഞ്ച് എന്ന് വന്നു. പ്ര അഞ്ച് എന്നിരിക്കുന്നു. സു വരുന്നു. സുവിന് ലോകം വരുന്ന സൂത്രപ്രകാരം ഹൽങ്ങാഭ്യോ ദുർഗാസിദ്ധിസ്ഥ്യപ്രക്തം ഹൽ പ്രകാരം സു ലോപിക്കുന്നു. അപ്രക്ത സംയോജിക്കുന്ന സൂത്രമാണ് അപ്രക്ത ഏക പ്രക്രിയ. സു ലോപിച്ചു. പിന്നീട് അത് പദമായി. പ്രാഞ്ച് ഏത് സൂത്രം? സുപ്തിംഗന്ധം പദം പദമായി. സംയോഗാന്തസ്യ ലോകപ്രകാരം ലോപിച്ച്. അപ്പൊ ശേഷിക്കുന്ന എന്താണ്? പ്ര അനുകന്നിരിക്കുന്നു. ഏത്? എങ്ങനെ? സമയപ്രകാരം ചകാരം ലഭിച്ചു ശേഷിക്കുന്ന അന്നൻ. ഞകാരം വന്നാലും നകാരമാകും. പ്രാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? നസ്യ കുത്തുവേന ങഹ. നകാരത്തിന് കുത്തും വന്നിട്ട് ങകാരം വരും. സൂത്രം ഏതാണ്? ചോക്ക് വരത്തില്ലേ? അത് ചവർഗത്തിന് വരുത്തണം. ഇവിടെ അത് വരാൻ ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന എന്താണ്? നായാണ്. അപ്പോ കിൻപ്രത്യേശ കുത്തും വന്നു. കുത്തും വരുമ്പം ഏത് വരും? സ്ഥാനേന്ദ്ര പ്രകാരം ഏത് വരും? നകാരത്തിന് നകാരം വരുന്നു. പ്രാങ്. അടുത്ത് അഞ്ചെന്ന് പ്രാതിപദികരിക്കും. പിന്നെ പ്രാ അഞ്ചെന്നിടത്ത് സവർണ ദീർഘം വരും. ഇപ്പൊ പ്രാ അഞ്ചെന്ന് ഇരിക്കുമ്പോഴാണ് ഈ പ്രക്രിയയൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന്. കാരണം പ്രാ അച്ചെന്നിരിക്കുന്നിടത്ത് ഇനി അകാരം ലോപിക്കും. അതുകൊണ്ട് അത് പറഞ്ഞു അപ്പോ പിന്നെ സവർണ ദീർഘം ചെയ്തിട്ട് കാര്യമില്ല. അകൃത വ്യൂഹ നിമിത്തം വിനാശോന്മുഖം ദൃഷ്ട തന്നിമിത്തം കാര്യം നകുർവന്തി. നിമിത്തത്തെ വിനാശോന്മുഖമായി കണ്ടിട്ട് നിമിത്തം വിനാശോന്മുഖം എന്നാണ്. നാശോന്മുഖമാണ് അർത്ഥം. ശരിയെന്ന് വിനാശോന്മുഖം എന്നാണ് പാഠം. ഇപ്പൊ പ്രാ അഞ്ചു വന്നിരിക്കുന്നിടത്ത് ഇവിടെയും കിന്നന്തമായതുകൊണ്ട് നഗാരം ലോപിക്കും. ലോപിച്ചു കഴിഞ്ഞാൽ മുമ്പിരുന്ന സൂത്രം സർവനാമസ്ഥാനെ സർവനാമസ്ഥാനത്ത് സർവത്ര നുംവരും. അപ്പൊ പ്രാഞ്ച് സവർണ ദീർഘം വന്ന് പ്രാഞ്ച് എന്ന് വരുന്നു. അവിടെ വ്യത്യാസമൊന്നും ഇല്ല. അഞ്ച് തന്നെ ധാതു. അഞ്ചു ഗതി പൂജനയോ ഗത്യർത്ഥവും പൂജാർത്ഥവും. ഇത് ഗത്യർത്ഥത്തിലാണ്, പൂജാർത്ഥത്തിലെ ഇനി വരും. പ്രാങ് അതിന് പല ഇവിടെ പറയും. പ്രകർഷേണ അഞ്ചതി നല്ലവണ്ണം ഗമിക്കുന്നവൻ പോകുന്നവൻ. ദിക്കിന്റെ പേരായിട്ട് ദിഗ്ദേശകാലങ്ങളുടെ പേരായിട്ടും ഇത് ഉപയോഗിക്കും. പ്രാഞ്ച് ഔ പ്രാഞ്ചോ പ്രാഞ്ചഹ അവിടെ വ്യത്യാസമില്ല. പ്രാഞ്ചം പ്രാഞ്ചോ സർവനാമസ്ഥാനത്തിൽ എല്ലായിടത്തുനിന്നും വരുന്നുകൊണ്ട് അഞ്ചെന്ന് വരും. പ്രാഞ്ച് സർവനാമസ്ഥാനം സംയോജിക്കുന്ന സൂത്രം സുഡ നമം സദസ്യ. സർവനാമ സംയോജിക്കുന്ന സൂത്രം സർവാദീനി സർവനാമാനി. അപ്പോ പ്രാ അഞ്ച് ശസ് അവിടെ അഞ്ചില് നഗാരം ലഭിച്ചു. അനിതാലുതായ ഗതി പ്രകാരം നഗാരം ലഭിച്ചു. പിന്നെ നുമ്മ് വരത്തില്ല. എന്തുകൊണ്ട്? സർവനാമസ്ഥാനെ അദാതോ നും വിരിക്കുന്നു. നും വരത്തില്ല. പ്ര അച്ചെന്നിരിക്കുന്നു. ഇവിടെ വേണമെങ്കിൽ സ്വർണദീർഘം വന്നാലും രൂപ ശ്രദ്ധിക്കും. പക്ഷെ ഈ സൂത്രം ഇവിടെ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇത് കാണിക്കുന്നു. അച്ഛ ലുപ്ത നകാരസ്യ അഞ്ചേതേർ ഭസി അകാരസ്യ ലോപ. നകാരം ലോപിച്ച അഞ്ച് ധാതുവിന്റെ ഭസഞ്ഞുള്ളടത്ത് അകാരത്തിന് ലോകം വരും. പസ്യ അകാരസ്യ എന്ന് പറഞ്ഞതാണ് പ്രാ അച്ച് ശസ്സെന്നിരിക്കുമ്പോ ഭസഞ്ഞ വരും. ഏതിനാ ഭസഞ്ഞ വരുന്നത്? അംഗമുടെ ഏതാണ്? ഏതാണ് പ്രാ? പ്രാ ഏതാണ് ഇവിടെ അംഗം? പ്രാ അഞ്ചാണോ അച്ചാണോ? നോവിച്ചു. പിന്നെ ശേഷിക്കുന്ന പ്രാ അച്ച് അംഗത്തിന് ഭസഞ്ഞയുണ്ട്. അതിന്റെ അകാരത്തിന്റെ ലോകം വരുന്നു. അഞ്ചിന്റെ ഭസഞ്ഞയുള്ള അഞ്ചിന്റെ അകാരത്തിന് ലോകം വരുമെന്ന് പറയുമ്പോൾ ഏതകാരം ലോപിക്കും? അകാരം. പ്രായിലെ അകാരം എന്തുകൊണ്ട് ലോപിക്കുന്നില്ല? അഞ്ചിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രായിലെ അകാരം ലോപിക്കുന്നില്ല. ഇപ്പൊ പ്രാച്ചെന്നിരിക്കും ഭസഞ്ഞ വിധിക്കുന്ന സൂത്രം അതിന്റെ വൃത്തി ജാതിഷു അജാതിഷു അപ്രത്യാവതിഷു സ്വാദിഷു അസർമ സംസ്ഥാന ഷു പൂർവം പസഞ്ഞം സ്യാദ്. പൂർവത്തില് പ്രാ അച്ചെന്നുള്ളതിന് ഭസഞ്ഞ വന്നു, അകാരം ലോപിച്ചു, പ്രാ ചെന്നായി. അടുത്ത സൂത്രം വരുന്നു ചൗ ലുപ്ത അകാര നകാരേ അഞ്ചതോ പരേ. പൂർവസ്യാണോ ദീർഘ? ലുപ്ത അകാര നകാരമായ അഞ്ച് ധാതു. ഇവിടെ അതെങ്ങനെയിരിക്കുന്നു? ചേർന്നിരിക്കുന്നു. കാരണം ആദ്യം അനുചിതാഹലബുദ്ധായ കിങ്കി പ്രകാരം നകാരം ലഭിച്ചു, അച്ഛ പ്രകാരം അകാരം ലഭിച്ചു, ശേഷിക്കുന്നത് ച്. അതാണ് അഞ്ച് ധാതു. അത് ലുപ്ത അകാര നകാരമാണ്. അകാരവും നകാരവും ലോപിച്ച അഞ്ച് ധാതുവാണ്. അത് പരമിരിക്കുമ്പോൾ അതിന്റെ പൂർവ്വത്തിലുള്ള ഏതിന്റെ പരമിരിക്കുന്നു അതിന്റെ പൂർവ്വത്തിലുള്ള അണോ ദീർഘ, അണ്ണിന് ദീർഘം വരും. അണ്ണെന്ന് പറയുന്ന ഏതാ? ഐ ഉ. എന്തുകൊണ്ട് ലൺമര എടുത്തുകൂടാ? അത്രയവ അണ് പരേണ അകാരേണ എന്ന് പറഞ്ഞുകൊണ്ട് അണുത് സവർണസിച്ച അപ്രത്യ ഒഴികെ ഉള്ളിടത്തെല്ലാം അണ്ണെന്ന് പറഞ്ഞാൽ പൂർവണകാരം. ഇവിടെ അണ്ണിൽ ഏതായിരിക്കുന്നത്? പ്രായില. അതിന് ദീർഘം എന്നാ എന്താവും? ദ്വിതീയഭവനത്തിൽ പ്രാങ് പ്രാഞ്ചോ പ്രാഞ്ചഹ പ്രാഞ്ചം പ്രാഞ്ചോ പ്രാചഹ എന്ന് വരും. അസ് ഇതിലെ സകാരത്തിന് ഇസഞ്ഞ വരുന്നില്ല സൂത്രപ്രകാരം. നഭക്തോ തസ്മാ നിഷേധിച്ചു. അടുത്ത് വീണ്ടും പ്രാ അഞ്ചെന്ന് വന്നു, അനിതാല ബുദ്ധായ കിങ്കി നകാരം ലഭിച്ചു. പ്രാ അച്ചെന്ന് വന്നു, പരത്തിൽ വിഭക്തി ഏതാ വരുന്നു? ടായിലാ വരും. അതുകൊണ്ട് എന്തുവരും? അച്ചിലെ അകാരം ലോപിക്കും. ഏതാണ് സൂത്രം? അച്ചഹ പ്രാച്ച് ചൗ അകാരം ലോപിച്ച പൂർവ്വത്തിലെ അകാരത്തിൽ എടുക്കുമെന്നും പ്രാച്ച് ട പ്രാച്ച് ട പ്രാച്ച പ്രാച്ച. ഇപ്പൊ ഭസഞ്ഞുള്ള സർവടത്തും അച്ചിലെ അകാരം ലോപിക്കും, പ്രായിലെ അകാരത്തിന് ദീർഘം വരും. ഭസഞ്ഞുള്ള എല്ലായിടത്തും. അടുത്ത് പ്രാ അച്ച് ഭ്യാം. ഇവിടെ ഭസഞ്ഞുണ്ടോ? എന്തുകൊണ്ടില്ല? വിജാതിയല്ല. അതുകൊണ്ടിവിടെ എന്ത് സഞ്ജയുള്ളത്? അപ്പൊ പിന്നെ അച്ചിലാകാരം ലോപിക്കുമോ? ലോപിക്കുമോ? കച്ചിലെ ആകാരം ലോപിക്കുമോ? പിന്നെന്ത് സംഭവിക്കും? അകവസ്വറിന് ദീർഘം വന്നിട്ട് പ്രാച്ചെന്നു പ്രാച്ച്. ഇവിടെ പിൻപ്രത്യേകിച്ച് കൂപ്രകാരം കുത്തും വരൂ. ചോഹോക്ക് വരുന്ന എന്തുകൊണ്ട്? പിൻപ്രത്യേകിച്ച് വരേണ്ടതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞു അസ്യ അസിദ്ധത്വ ചോഹു കുരുതി കുത്തും. രണ്ടും കൂടി വരുന്നിടത്ത് പിൻപ്രത്യേകിച്ച് അസിദ്ധമായതുകൊണ്ട് ചോക്കു പ്രകാരം കുത്തും. പക്ഷെ അവിടെ അങ്ങനെ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു അവിടെ കിൻ പ്രത്യേകിച്ച് കൂ തന്നെ വരുമെന്ന് പറഞ്ഞു. അവിടെ ചോക്കുമല്ല വരുന്നതെന്ന് നമ്മൾ വിശേഷിച്ച് പറഞ്ഞു. എന്തുകൊണ്ട്? വൃത്തിക്ക് സൂത്രത്തില് വൃത്തിയിൽ എഴുതിയിരിക്കുന്നതാണ് പിൻപ്രത്യസ്യ കുത്യസ്യ അസിദ്ധത്വ ചോഹു കുരുതി കുത്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു അതല്ല ശരി, അവിടെ പിൻപ്രത്യസ്യ കു തന്നെ വരുമെന്ന് പറഞ്ഞു. ഇത് സിദ്ധാന്തം എങ്ങനെയാണെങ്കിലും എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? കാരണം അവിടെ വൃത്തിജന്മടുത്ത് വേറെ സൂത്രം വരും, രാജഭ്രാജ ദശാംഷാ വരും. അത് ചോക്കു എന്നുള്ളതിൻ്റെ അപവാദമാണ്, അങ്ങനെ ബാധിക്കും. അതുകൊണ്ട് അതിനെ ബാധിച്ചിട്ട് എന്തോരം അവിടെ പിൻപ്രത്യേകിച്ച് പൂ വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പിൻപ്രത്യേകിച്ച് ചോക്കുവിനെ ബാധിക്കാനൊന്നുമില്ല. അതുകൊണ്ട് പൂർവ്വസൂത്രമായ ചോക്ക് വരും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട് ഋത്തിക് ദേതൃക്സിൽ അവിടെ പഠിച്ചെടുത്ത്. അപ്പൊ ഇവിടെ പ്രാച് ധ്യാനെടുത്ത് ചോക്കു വന്നു, കുത്തുമെന്നു എന്തായി? പിന്നെ അവിടെ സൂത്രം വരും. ജസ്തും വരും. അതിലേതാണ് പൂർവം എന്ന് നോക്കണം. ഏതാ പൂർവം? എന്തുവരും? പ്രാച്ച് തന്നെ ഇരിക്കുന്നു. ചോക്ക് പ്രകാരം ചാക്ക് ഏതാ വരുന്നത്? ജസ്തും വന്ന ഏത് വരും? ഇതാ വരും. അപ്പൊ ആദ്യം ജസ്തും വരും, അത് കുത്തും വരും. ആദ്യം എന്ത് വരും? കുത്തും വരും. എന്തുകൊണ്ട്? അപ്പൊ ജസ്തുമോ എത്രാമത്തെ? അപ്പോ കുത്തും വരുന്നു, ചോക്കു, ജസ്തും വന്നു, പ്രാഗഭ്യാം. കുത്തും വന്നാൽ കാവരും, ജസ്തും വന്നാൽ കാവരും. പ്രാഗ്ഭ്യാം, പ്രാഗ്ഭി. അവിടെ ഇതുപോലെ തന്നെ പ്രാച്ചെന്നെടുത്ത് സവർണതീർവം വന്നു. സർവനാമസ്ഥാനമല്ല, നുമ്മു വരുന്നില്ല. ചോക്കു കുത്തു ജസ്തും വന്നു, പ്രാഗ്ഭി. ചതുർത്ഥിയിൽ അച്ഛൻ നിരിക്കുന്നിടത്ത് ഭസ്തഞ്ഞുള്ളതുകൊണ്ട് സൂത്രം പ്രവർത്തിക്കും. അജഹോ നഗാരം ലഭിച്ചു. പ്രാച് ഏ പ്രാചേ ചതുർത്ഥി പ്രാഗ്ഭ്യാം പ്രാഗ്ഭ്യ പ്രാച പ്രാച് അസ് വിശേഷമൊന്നുമില്ല. പ്രാച് അസ് പ്രാഗ്ഭ്യാം എല്ലായിടത്തും സവർണ ദീർഘം വരുന്നു. പ്രാചി പ്രാചോഹോ പ്രാച് സു അവിടെ എന്തോരും? പിൻപ്രത്യസ്യ ചുക്ക് വരു ചോക്ക് വരു ചോക്ക് വന്നു ജസ്തും വരൂ വരോ ജസ്തും വരൂ ഇവിടെ ഖരിജ വരും കുത്തും വന്നാലേത് വരും ഖരിജ വന്നേത് വരും കാരണം അപ്പൊ പ്രാക്സു എന്നിരിക്കുന്നിടത്ത് സകാരത്തിന് ഷത്തും വന്നു പ്രാക്ഷു അടുത്ത് പ്രത്യങ് പ്രതി അഞ്ചതീതി പ്രത്യങ് പ്രത്യങ്ാത്മാ എന്നെല്ലാം വരുന്നിടത്തീര് പോണു പ്രത്യങ് പ്രത്യങ് ആത്മാ എന്നും ഒരിടത്ത് വന്ന് ഏത് സൂത്രത്തിലാണ് പ്രത്യങ് ആത്മാ എന്നും വന്ന എവിടെയാണ് പ്രത്യങ്ാത്മാ സുഗണീശ സന്നച്ചുത മൂന്നുദാഹരണം വന്നു മമ്മൂട്ട് വരുമ്പം മുട്ട് നൊട്ട് നൊട്ട് വരുമ്പോഴാണ് പ്രത്യങ്ാത്മാ വന്നു മുട്ട് സുഗൺ ആണ് സുവർണീശകാരം സന്ന അച്യുതാന് അവിടെ വന്നാണ് പ്രത്യങ് അതെങ്ങനെ വരുന്നു ഇവിടെ പറയുന്നു പ്രതി അഞ്ചതി പ്രതി വിപരീതം എന്നുള്ള അർത്ഥമുണ്ട് പ്രത്യങ് അന്തരെന്നുള്ള അർത്ഥമുണ്ട് പ്രത്യം അന്തർ അഞ്ചതി ഗച്ചതി ഉള്ളിലേക്ക് പോകുന്നു പ്രത്യേകാത്മ പ്രതി അഞ്ചെന്നിരിക്കുന്നു അവിടെ എന്തുവരും യേസൂത്രമാണ് ആദ്യം പ്രവർത്തിക്കുന്ന പ്രതി അഞ്ചെന്നിരിക്കുമ്പോ ഏതാണ് പ്രതി അഞ്ചെന്നിരിക്കുമ്പോ ആദ്യം പ്രവർത്തിക്കുന്ന യേസൂത്രം ൃഷ്ണി അഞ്ചുജി കുറിഞ്ചാഞ്ച കിൻ വന്നു അങ്ങനെ പ്രാതിപതിയാക്കണ്ടേ കിന് പോയി പ്രതി അഞ്ചെന്നിരിക്കുന്നു അഞ്ചിലെ നഗാരം ലോപിക്കുന്നു ഏതാ സൂത്രം അനുദ്ധി നഗാരം ലോപിച്ചു പ്രതി അച്ചെന്നിരിക്കുന്നു നും വിധിക്കുന്ന ഏ സൂത്രം സർവനാമസ്ഥാനം അതാത് നും വന്നു പ്രതി അഞ്ച് സു വന്നു സുലോപിച്ചു സമയോകാന്തലോപം വന്നു ശേഷിക്കുന്ന എന്താണ് പ്രതി അൻ കിൻ പ്രത്യേകിച്ച് കൂ വരുമ്പോ എന്തോരും പ്രതി അങ് ഇകവണിച്ച് എണ്ണു വരുമ്പോ പ്രത്യങ് എന്ന് വരും ഇതിനാണ് പ്രത്യങ് ആത്മാ എന്ന് പറയുന്നു പ്രത്യേക എന്ന് സാധാരണ പറയാറുണ്ട് സാധാരണ പൊതുവെ അങ്ങനെ പറഞ്ഞു വരുന്നതാണ് പക്ഷെ അത് ഈ ശബ്ദമല്ല ഈ ശബ്ദം പ്രത്യങ് എന്നേ വരത്തുള്ളൂ കകാരം വരത്തില്ല കകാരം എന്തുകൊണ്ടാണ് വരാത്തത് നകാരത്തിന് കുത്തം വന്നു കഴിഞ്ഞാൽ എന്തുവരും നക്കാരം പിന്നെ പ്രത്യേകം എന്ന് വരുമോ പ്രത്യേകം എന്ന് വരത്തില്ല പ്രത്യേകന്നേ വരത്തുള്ളൂ സുബന്ധരൂപം പ്രത്യേകന്നേ വരത്തുള്ളൂ പിന്നെ പ്രത്യേകം എന്ന് സാധാരണ പറയുന്നു അത് ചെല്ലു പറയുന്നു അങ്ങനെ പറയുന്നത് തെറ്റാണെന്നാണ് ചെല്ലു പറയുന്ന അതല്ല അതൊരു അവ്യയ പദമാണെന്നാണ് അവ്യയം ഒന്നുണ്ട് പ്രത്യേക പ്രത്യേകം എന്നൊരു അഭ്യയമുണ്ട്. അതാണ് അത്. എന്ന് വെച്ചാൽ അതിന് രൂപങ്ങൾ മാറത്തില്ല. അല്ലെങ്കിൽ സുബന്ധമായ പ്രത്യേക ശബ്ദം പ്രഥമ ഏകവചനത്തിൽ പ്രത്യം തന്നെ വരത്തുള്ളൂ. പിന്നെ പ്രത്യേക ഭ്യാം എന്ന് വരും, അവിടെ ഗ് വരും. പക്ഷെ സർവനാമസ്ഥാനമല്ല, സർവനാമസ്ഥാനത്തിൽ നും വരത്തുള്ളൂ. സർവനാമസ്ഥാനം അല്ലെങ്കിൽ നുമ്മ് വരത്തില്ല. പ്രത്യേക അച് ഭ്യാം എന്നിരിക്കും, പദസഞ്ജ വരും, ചോക്കു വരും, കൂന്ന് വരും, പ്രത്യേക ഭ്യാം അങ്ങനെ വരാം. അവിടെയും പ്രത്യേകമെന്ന് വരത്തില്ല, പ്രത്യേക ഭ്യാം. അങ്ങനെ വരാം. സുബന്ധമായ ശബ്ദങ്ങളിൽ ധ്യാം ഭിസ് വരുന്നിടത്തേ ഗ് വരത്തുള്ളൂ. പ്രഥമാന്തത്തിൽ ഗ് വരും, ദ്വിതീയാദികളിൽ ച വരും, ശസാദികൾ അജാതി പരമിരിക്കുമ്പോൾ ച വരും, ച ച വരും, അവിടെയും ക വരത്തില്ല. അതിന് നമ്മൾ പഠിക്കുന്നു. പിന്നെ പ്രത്യേകം എങ്ങനെ വരും? പ്രത്യേകം എന്ന് പിന്നെ വരാൻ വഴിയില്ല. പക്ഷെ അഭ്യയം ഉണ്ട്, അത് ഉപയോഗിക്കാം. അങ്ങനെ അങ്ങനെ എവിടെ അമ്പിയത്തിൽ അത് വരാം. അവസാനത്തെ ശബ്ദം മാറാമല്ലോ, ജസ്തുവും ചർത്തവും വന്നിട്ട് വാവസാനെ അത് മാറാം. അർത്ഥം ഇത് തന്നെ. അന്തർ എന്നുള്ള അർത്ഥം അങ്ങനെയൊക്കെ ഒരിടത്ത് ഇങ്ങനെ മനസ്സിലാക്കണം. ഇപ്പൊ പ്രത്യേക ശബ്ദമില്ല, പ്രത്യേകേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായല്ലോ. പിന്നെ പിന്നെ സമാസത്തിലും മറ്റും അത് അവയവങ്ങളിൽ നിന്നും ഉണ്ടാക്കാം. തദ്ധിതത്തിൽ സമാസത്തിലും മറ്റും അന്തർവർത്തിനി വിഭക്തി, വിഭക്തി ലോപിച്ചു പോയി അതിനെ സുബന്ധമായി കണക്കാക്കും സമാസത്തിന്. വിഭക്തി അന്തമായതുകൊണ്ട് പദമായി കണക്കാക്കും. അങ്ങനെ പദമായി കണക്കാക്കി പദകാര്യങ്ങൾ വരുന്നിടം വരും. അങ്ങനെ വരാം, പദത്തിന് വിധിച്ച കാര്യങ്ങൾ വരാം. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ കേവലമായി പ്രത്യേകം എന്ന് പ്രവഹിക്കണമെങ്കിൽ പറ്റില്ല, പ്രത്യേകം തന്നെ പ്രവഹിക്കാൻ പറ്റും. അപ്പൊ പ്രത്യഞ്ചൗ അതെങ്ങനെയാണ്? പ്രതി അഞ്ച്, അവിടെ ആദ്യം നഗാരം ലഭിക്കുന്നു, പിന്നെ നുമ്മന്നു, അഞ്ചെന്നായി. പ്രതി അഞ്ച് എണ്ണൊന്ന് പ്രത്യഞ്ച് ഔ, പ്രത്യഞ്ചൌ. പ്രത്യങ് പ്രത്യഞ്ചോ പ്രത്യഞ്ച, ഇവിടേക്ക് അഞ്ച് തന്നെയായിരിക്കും. പ്രത്യഞ്ചം പ്രത്യഞ്ചൌ ശസാദികളിൽ സർവനാമസ്ഥാനമില്ല, അതുകൊണ്ട് നും വരത്തില്ല. പ്രതി അച്ഛന്നിരിക്കും, ശസന്നിരിക്കുന്നു, അച്ഛന് അച്ഛപ്രകാരം ഭസഞ്ജലുണ്ട്, അകാരം ലോപിക്കും. അകാരം ലോപിച്ചു കഴിഞ്ഞാൽ പ്രതി അച്ഛന്നിരിക്കും. ഇവിടെ ചൗ എന്നുള്ള പ്രകാരം പ്രതിയിലെ ഇകാരത്തിന് ദീർഘമെന്ന് പ്രതീച്ച. അപ്പൊ ഭസഞ്ജലുള്ളിടത്തെല്ലാം പ്രതീച്ച അങ്ങനെ വരും. പ്രതീച്ച പ്രതി അച്ഛ ഭ്യാവുന്നുള്ളിടത്ത് നുമ്പ് ലോപിക്കും, നകാരം ലോപിക്കും, നുമ്പ് വരത്തില്ല. അപ്പോൾ പ്രതി അച്ഛന്നിരിക്കും. പ്രതി അച്ഛ ഭ്യാം അവിടെ പദസഞ്ജയുണ്ട്. അതുകൊണ്ട് ചോക്കു പ്രകാരം കുത്തും വന്ന് ജസ്തും വന്ന് പ്രതി അക്ക് ഇവയാണ് ചെണ്ണി ഒന്നും പ്രത്യേക ഭ്യാം കുത്തവും ജ്യസ്തവും വന്ന് പ്രത്യേക ഭ്യാം പദസഞ്ജയിലുണ്ട്. അത് പ്രക്രിയ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നതേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ വേറെ ഒന്നുകൂടെ ഉണ്ട്, വർണാത് അംഗം ബലീഹ. അങ്ങനെ ഒരു നിയമമുണ്ട്, വർണ്ണകാര്യങ്ങളെക്കാളും അംഗകാര്യങ്ങൾ ആദ്യം ചെയ്യണം. പഠിച്ചിട്ടില്ലേ? വർണാത് അംഗം, വർണ്ണസംബന്ധിയായ കാര്യങ്ങളെക്കാളും അംഗസംബന്ധിയായ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അതുകൊണ്ട് അവസാനം ചെയ്യും ഒരു സൗകര്യത്തിന് വേണ്ടി. കാരണം പലയിടത്ത് ലോപിച്ചു പോകത്തില്ലേ? പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ലോപിക്കും? അപ്പൊ അവിടെ പറയും അവിടുത്തെ വ്യൂഹ പണിനിയോഹ ആ നിയമത്തെ പ്രാപിച്ചത് ലോപിപ്പിക്കത്തില്ല. കാര്യങ്ങൾ ചെയ്യാതെ എങ്ങനെ തന്നെ വയ്ക്കും. അപ്പൊ പ്രതി അഞ്ചെന്നിരിക്കുന്നിടത്ത് എണ്ണ വന്നു കഴിഞ്ഞാൽ അടുത്ത അകാരം ലോപിക്കാൻ പോവുകയാണ്. നിമിത്തം ദിനാശോന്മുഖം ദൃഷ്ട തന്നിമിത്തം കാര്യം എന്ന കുറവന്തി. അകാരം ലോപിക്കാൻ പോവുകയാണെങ്കിൽ അതിനെ നിമിത്തമാക്കി യുവണിച്ച് വരത്തില്ല. വന്നു കഴിഞ്ഞാൽ അകാരം ലോപിക്കുമ്പോൾ നിമിത്താവായി അത് പോവാം. അത്രയും പ്രയാസപ്പെടുന്ന എന്തിനാ ചെയ്യാതിരുന്നാൽ മതിയല്ലേ. മൂന്നാകൃത വിവാഹ പണനീയാഹ എന്ന് പറയുന്നു. അങ്ങനെ പല പരിഭാഷകളുമുണ്ട് ഓരോ സ്ഥലത്തും. വ്യാകരണത്തെ രക്ഷിക്കുന്നത് ഈ പരിഭാഷകളാണ്. എന്നുവെച്ചാൽ സൂത്രങ്ങളുടെ നിയമങ്ങൾ കൊണ്ട് തന്നെ പലയിടത്തും കാര്യങ്ങൾ നടക്കാറ്. ഇപ്പോൾ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയ ഭാഷകാരൻ എന്നുവെച്ചാൽ അത് കാണിക്കുന്നത് സൂത്രങ്ങളുടെ ഒരു അപര്യാപ്തതയാണ്. ഭാഷ്യത്തിൽ നിന്നെടുത്താണ് പലയിടത്തും പരിഭാഷ ഏത് വൃത്തി ഏതാണെന്ന് വാർത്തകം ഏതാണെന്ന് തിരിച്ചറിയാതെയും ഉണ്ട്. ഭാഷ്യത്തിൽ പരിഭാഷകളും വരും, വാർത്തകങ്ങളും വരും, എല്ലാം ഓരോ സ്ഥലത്ത് ഇത് പരിഭാഷയാണെന്ന് പ്രത്യേകിച്ചൊന്നും പറയത്തില്ല. ചിലരുടെ ചില പരിഭാഷകളെ വാർത്തകമെന്ന് പറയും, വാർത്തകത്തെ പരിഭാഷയെന്ന് പറയും. എന്തായാലും ആ നിയമങ്ങൾ ഇല്ലാതെ സൂത്രങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ സൂത്രം രചിച്ച കാലം കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഭാഷയ്ക്ക് മാറ്റങ്ങൾ വന്നു. അപ്പോൾ സൂത്രങ്ങളുടെ നിയമങ്ങൾ പോരാതെ വന്നു. പാണിനി സൂത്രം ഉണ്ടാക്കിയ കാലത്ത് അത് മതിയായിരുന്നു. അന്നുവരെയുള്ള സൂത്രങ്ങളെ അപേക്ഷിച്ചത് പൂർണ്ണമായിരുന്നു. പക്ഷെ ഭാഷ മാറി. ഭാഷ്യകാരം വന്നിട്ട് വാർത്തകാരം വന്നിട്ട് വാർത്തകങ്ങളും ഭാഷ്യകാരം വന്നിട്ട് പരിഭാഷകളും ഉണ്ടാക്കുന്നു. അപ്പോൾ സൂത്രങ്ങളെ തിരുത്തി എഴുതുന്നതിന് പകരം പുതിയ നിയമങ്ങളങ്ങ് പറഞ്ഞു. അപ്പോൾ ഭാഷയെ വീണ്ടും ഉൾക്കൊള്ളാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഭാഷ വളർന്നില്ല. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യവും പിന്നെ വേണ്ടി വന്നില്ല. ഇവിടെ തീർന്നു. അതോടുകൂടി പിന്നെ മൃതഭാഷയായി മാറി. എന്നുവെച്ചാൽ ഉപയോഗത്തിലില്ലാതൊന്നും അങ്ങനെ സംഭവിച്ചു. മൃതമെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, ദൈനംദിന വ്യവഹാരത്തിൽ ഭാഷ ഇല്ലാതെ ഒന്നും. സാഹിത്യത്തിനും മറ്റുമുണ്ട്, അത് ഇന്നും ഉണ്ട്. മൃതഭാഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വലിയ സങ്കടം വരും. വെറുതെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ എന്തിനാ കരയുന്നു? വ്യവഹാരത്തിലില്ല ആർക്കും, അതിൻ്റെ സ്വാധീനമുണ്ട് എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറ്റു ഭാഷകൾക്കുള്ളതുപോലെ പ്രചാരമില്ലാതെ പോയി. ഇപ്പൊ പ്രത്യഗ്ഭ്യാം അവിടെ ചോക്കു കുത്വം വന്നു, ജസ്തു വന്നു. പ്രത്യഗ്ഭി പ്രതീചേ അവിടെയും അച്ഛ അകാരണം ഉപയോഗിച്ചു. ചൗ പൂർവത്തിന് ദീർഘം വന്നു. പ്രതീചേ പ്രത്യേകഭ്യാം പ്രത്യേകഭ്യ പ്രതീച പ്രത്യേകഭ്യാം പ്രത്യേകഭ്യ പ്രതീച പ്രതീചോഹോ അവിടെയെല്ലാം പ്രതി എന്ന് പറയുന്ന ഉപസർഗത്തിൻ്റെ ഇകാരത്തിന് ദീർഘം വന്നു, അച്ചിലാകാരിൽ ഉപയോഗിച്ചു. പ്രതീചാം പ്രതീചി പ്രതീചി എന്ന് വെച്ചാൽ പ്രത്യേകാത്മനി എന്നാണ്, പ്രത്യേകാത്മാവിൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പ്രതീചി പ്രതീചോഹ പ്രത്യക്ഷു അവിടെ കുത്തും വന്നു, വരത്തില്